കോസ്റ്റു ശവർഗാദിശ അഭ്യാസ ചർച്ച ചി ക്ഷി നല്ലിതി സ്ഥിതി കിംഭവതി അച്ചോ ഞെളുത്തി വൃദ്ധവും ചി വൃദ്ധ വൃദ്ധ സതി ചിക്ഷി വൃത്തികൃതേ അനന്തരം കിം ഭവതി വൃദ്ധ്യനന്തരം ചിക്ഷി വൃദ്ധകൃതേ കിം ഭവതി ആയാദിശ ചിക്ഷായു ചിക്ഷായ സർവത്ര ദ്വിതീയകൃതി അഭ്യാസകായി ചിക്ഷി ഇതി സ്ഥിതി ചിക്ഷി അത് സ്ഥിതി അത്ര കിം ഭവതി അത്ര ചിക്ഷി അസംവിവാദത്തിലിട്ട് കിത്ത് ഇരി കിത്തും ഭവതി വാ കിത്തും അത്ര സംയോഗം നാസ്തി അസംയോഗാത്തിലിട്ട് കിത്ത് ഇരി ഭവതി അത്ര സംയോഗം ഭവതി വാ സംയോഗം സംയോഗം അത്ര നാസ്തി ചക്ഷി അത്ര ഇക്കാരാന്ത തത്ര സംയോഗം നാസ്തി അത കിത് ഭവതി കിത് സതി ഗുണനിഷേധേ സതി അജിഷ്ണുധാതു ഭ്രുവാമിയോര് ഇയങ്ങിക്കൃത്തേ അത്ര ഏരനേകാച്ചു അസംയോഗപൂർവസേതി എണ്ണ ഭവതി എന്തോ സംയോഗപൂർവത്വ ഇകാരാപൂർവം സംയോഗ വർത്തത്തെ അത ഏരനേകാച്ചു അസംയോഗപൂർവസേതി എണ്ണ ഭവതി കിന്തു അജിഷ്ണുധാതു ഭ്രുവാമിയോർ ഇയങ്ങുവങ്ങു ഇത്തനേന ഇയങ് കൃത്തെ അത്ര ക്ഷിധാതു സേട്ട് മന്നിട്ടുവ ക്ഷിധാതു കഥം ഏകാച്ഛുപദേശ അജന്തേഷു അന്നിട്ടഹക്കെ ഉദൃതന്തേർ ഓദൃദന്തേർ യോതി കൃഷ്ണു ശിനുനുക്ഷു ശുഡിങ് ശ്രുഭി നിർഭ്യാംസ അനേകാച്ചു അജന്തേഷു നിഹതാസ്മൃതാഹ ഇതി ഉക്തത്വാ ഏഷു അനന്തർഭാവാത് ക്ഷി ഇത്യസ്യ അനുദാത്തത്വാത് അനുട്ത്വം അനുട്കത്വം ക്ഷീതി ധാതോർ അനുട്കത്വ അത്ര വീട്ടിൽ ന ഭവതി ക്ഷീതി അത്ര ഏകാച്ചുപദേശി അനുദാതാ ഇത്യനേന അനുദാതത്വ വീട്ടിൽ നിഷേധേ സതി അനന്തരസൂത്രം ഭവതി കൃ സൃ ഭൃ വൃ സ്തു ദൃ സൃ ശ്രുവോലടി കരാതിഭ്യവ ലിട്ട് ഇന്ന സ്യാത് അന്യസ്മാത് അനടോപി സ്യാത് ക്രിഡുക്കറിഞ്ഞ് കരണേ സൃ സൃഗതൗ ബൃ ഭ്രഞ്ഞു ഭരണേ വൃ ഭ്രഞ്ഞു വരണേ സ്തുഷ്ടുഞ്ഞു സ്തുതൗ ദുരുഗതൗ ശ്രുശ്രവണേ ശുഭശ്രവണേ ഇത്രയും ധാതുക്കൾ നിന്ന് ലിട്ടില് ലിട്ടിനെ നിഷേധിക്കുകയാണ്. പക്ഷെ ഈ ധാതുക്കളിൽ നിന്നെല്ലാം എട്ടില് ലിട്ടില് ഇണ്ണിഷേധം പ്രാപ്തമാണ്. അനുദാത്ത ധാതുക്കളായതുകൊണ്ടും ഇവിടെ ശ്രീകഹക്കിതി പോലുള്ള സൂത്രങ്ങളൊക്കെ നിഷേധിക്കുന്നുണ്ട്. പിന്നെ ഇത് ഈ സൂത്രത്തെ വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു സൂത്രമാണ്. പക്ഷെ അതിനുവേണ്ടി മറ്റ് സൂത്രങ്ങൾ പറഞ്ഞിരിക്കണം. പരസ്യമേതോ ആത്മനേയുത പ്രക്രിയ അറിഞ്ഞിരിക്കണം. രണ്ടു വന്നു കഴിയുമ്പോൾ ഈ സൂത്രത്തിൻ്റെ പ്രവൃത്തി എങ്ങനെയൊക്കെ വരുന്നുവെന്ന് മനസ്സിലാകത്തും. തൽക്കാലം ഇതിൻ്റെ സാമാന്യമായ അർത്ഥം മനസ്സിലാക്കുക. ഇത് നിയമസൂത്രമാണ്. ഈ സൂത്രം പറയുന്നത് ഇത്രയും ധാതുക്കൾ കൃ സൃ ബൃ വൃ സ്തു ദൃ സൃ ശ്രു എട്ട് ധാതുക്കൾ. ഈ എട്ട് ധാതുക്കളിൽ നിന്ന് മാത്രമേ അനട്ട് ധാതുക്കളിൽ ഈ എട്ട് ധാതുക്കളിൽ നിന്ന് മാത്രമേ ലിട്ടില് എണ്ണ നിഷേധം വരത്തുള്ളൂ എന്ന് നിയമം ചെയ്തിരിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ള അനട്ട് ധാതുക്കളിൽ നിന്നും ലിട്ടില് എട്ട് പ്രാപ്തമാകുന്നു. മറ്റുള്ള എല്ലാ അനട്ട് ധാതുക്കളിലും ലിട്ട് വരുമ്പോൾ അവിടെ എട്ട് പ്രാപ്തമാകും. ഈ സൂത്രപ്രകാരം നിയമം ചെയ്യുന്നു. കാരണം ഈ സൂത്രങ്ങളിലെല്ലാം എട്ട് നിഷേധം പ്രാപ്തമായിരിക്കെ വീണ്ടും ഇട്ടിനെ നിഷേധിക്കുന്നത് സിദ്ധേ സത്യാരംഭോ നിയമായ കൽപ്പത്തെ. ഒരു കാര്യം സിദ്ധമായിരിക്കും, അക്കാര്യത്തിന് വേണ്ടി വീണ്ടും ഒരു സൂത്രം വിരിച്ചു കഴിഞ്ഞാൽ അത് നിയമം ചെയ്യുകയാണ്. സിദ്ധേ സത്യാരംഭോ നിയമായ കൽപ്പത്തെ. ഒരു കാര്യം പ്രാപ്തമായിരിക്കെ വീണ്ടും വിരിച്ചു കഴിഞ്ഞാൽ അത് നിയമമായിരിക്കും. അപ്പൊ ഈ സൂത്രം നിയമം ചെയ്യുകയാണ്. അനട്ട് ധാതുക്കളിൽ എട്ട് നിഷേധം, ഇത്രയും ധാതുക്കളിലേ വരത്തുള്ളൂ ലിട്ടിൽ എന്ന്. ബാക്കിയുള്ളിടത്തേക്കല്ല ഈ നിയമം, കേവലം ലിട്ടിന് വേണ്ടിയിട്ട്. ഇതിനെ ക്രാദികളെന്ന് പറയും. കൃ ആദി ഏഷാം തേ ക്രാദേഹ. ഇപ്പൊ ക്രാദി നിയമം എന്ന് പറയും. ഇതിന് എന്താണ് നിയമം? ലിട്ട് ഇൻ നിഷേധ ക്രാദിഭ്യ ഏവസ്യ അന്യേഷാം അനിർധാതുവിനാം ലിട്ട് ഇൻ പ്രാപ്തി ഭവത്യേവ. അപ്പോൾ ഈ സൂത്രം അടുത്തു വരുന്ന മൂന്ന് സൂത്രങ്ങൾ, ഈ മൂന്ന് സൂത്രം കൂടെ ചേർന്നിട്ടാണ് ലട്ടി പ്രവർത്തിക്കുന്നത്. ഈ ഒരു സൂത്രമായിട്ട് പറ്റത്തില്ല. കാരണം ഈ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലട്ടിന് എണ്ണ നിഷേധം ഇത്ര എണ്ണത്തിനേ ഉള്ളൂ, ബാക്കി അനട്ട് ധാതുക്കൾക്കും വരുമെന്നാണ്, പ്രാപ്തിയുണ്ടെന്നാണ്. പ്രാപ്തി എന്ന് പറയുമ്പോൾ അതിനെ ഇനി നിഷേധിക്കാൻ വേറെ ഏതെങ്കിലും സൂത്രമുണ്ടോ? അതിനെ നിഷേധിക്കാൻ വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇതല്ലാതെ വേറെ ഏതെങ്കിലും ലിട്ടിലേക്ക് നിയമമുണ്ടോ? ഇതെല്ലാം പരിശോധിക്കണം. അപ്പൊ ലിട്ടിലെ ഇണ്ണ് നിഷേധത്തിന് നാല് സൂത്രങ്ങൾ. പരിശോധിച്ചതിന് ശേഷമേ തീരുമാനിക്കാൻ പറ്റൂ എവിടെ ഇട്ടുവരും വരില്ല എന്നുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ സാമാന്യർത്ഥം ഇങ്ങനെ മനസ്സിലാക്കുക. അനട്ട് ധാതുക്കളിൽ ഈ പറയുന്ന എട്ട് ധാതുക്കളിൽ മാത്രമേ ലെട്ടില് ഇനി നിഷേധം വരത്തുള്ളൂ. ബാക്കിയുള്ളവയ്ക്കെല്ലാം ലെട്ടില് ഇട്ട് പ്രാപ്തമാകാം. ആണ് ക്രാദിഭ്യ ഏവ ലിട്ട ഇന്നസ്യ. ക്രാദികളിൽ നിന്ന് മാത്രമേ ലിട്ടില് ഇന്നിഷേധം വരത്തുള്ളൂ. അന്യസ്മാത് അനുടോപിസ്യ. മറ്റ് ധാതുക്കളിൽ നിന്ന് അനിട്ടാണെങ്കിലും ലിട്ടിലിട്ട് പ്രാപ്തമാകാം. ഇതാണ് നിയമം. അജഹ താസ്വദ്ധല്യ അനടോ നിത്യം. അതായത് പക്ഷി ക്ഷയേ ധാതു. ആദ്യം അത് സേട്ടാണോ അനിട്ടാണോ? ക്ഷിക്ഷയേ അനിട്ടാണ്. അപ്പൊ ഈ നിയമം പറയുന്നതനുസരിച്ച് എന്താണ്? ഈ ക്രാദികളിൽ പെടുന്നുണ്ടാകും. അപ്പൊ അതിലിട്ട് വരും. അനിട്ട് ധാതുവാണെങ്കിൽ ലിട്ടിലിട്ട് വരും. അപ്പോൾ അടുത്ത സൂത്രം വരുന്നു, അജഹ താസ്വത് ധലി അനിടോ നിത്യം. ഉപദേശേ അജന്തോയോ ധാതു താസു നിത്യ അനിട് തത ധല് ധല ഇണ് ന. അജഹ താസ്വത്, സൂത്രത്തിൽ പറയുന്നു താസ്വത്. താസ് പോലെ എന്നർത്ഥം. താസ് എന്ന് പറഞ്ഞാൽ ലുട്ടില്ല താസ്, അതാണ് താസ്. ഒരു ധാതു അനിട്ടാണോ എന്നറിയാൻ ലുട്ടിൽ നോക്കിയാൽ അറിയാം. ലുട്ടിലെ രൂപത്തിൽ അവിടെ താസ് നോക്കിയാൽ ഇട്ടുണ്ടോ അനിട്ടാണോ. അതുകൊണ്ടാണ് താസിനോട് ഉദാഹരണമായിട്ട് എടുത്തത്. അപ്പൊ താസിൽ നിത്യാനിട്ടായിട്ടുള്ള ധാതു, കാരണം ഈ താസ് നിത്യാനിട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇട്ടെന്ന് പറയുന്നത് കേവലം അർദ്ധധാതു സേട്ട് വലാദേഹി, വലാദികൾക്കാണ് ഇട്ട് വിധിക്കുന്നത്. ആ വല്ലെന്ന് പറയുന്നത് ഇവിടെ തിങ്ങല് മാത്രമല്ല, കൃത്തില് എല്ലായിടത്തും വരും. എട്ടിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് വളരെ വിപുലമായാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ അത് വരുന്നുണ്ട്. കൃത്പ്രത്യയങ്ങളിൽ തന്നെ ഇപ്പൊ തവ തൂവ, അവിടെ എല്ലാ സ്ഥലത്തും എട്ടിന്റെ പ്രാപ്തിയും നിഷേധവും വരുന്നു. കൃതാതു നിന്ന് തിരിച്ചു വന്ന് കർത്ത ഇട്ട് വരുന്നില്ല. അങ്ങനെ എട്ടിന്റെ പ്രവൃത്തി നിഷേധങ്ങൾ ഒരുപാട് സ്ഥലങ്ങളാണ്. അപ്പൊ എട്ട് നിഷേധം എളുപ്പം തിരിച്ചറിയുന്നതിനുള്ള വഴി താസാണ്, ലുട്ട്. അപ്പൊ താസിൽ അനിട്ടായ ഒരു ധാതു, പിന്നെ ഉപദേശത്തിൽ അജന്തമായിരിക്കണം. അച്ഛ എന്ന സൂത്രത്തിലുണ്ട്, തദന്തം വരുമ്പോൾ അജന്തം എന്ന് വരും. ഇപ്പോൾ രണ്ട് കണ്ടീഷൻസാണ് പറയുന്നത്. ഒന്നെന്താണ്? ഉപദേശത്തിൽ ധാതു അജന്തമായിരിക്കണം. മറ്റൊന്നെന്താണ്? താസിൽ അനിട്ടായിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ധല്ലിൽ, അതായത് ലെട്ടിലെ ധല്ലിൽ ഇട്ട് വരത്തില്ല. ഇവിടെ ക്ഷിധാതു നോക്കുക, ഉപദേശത്തിൽ അജന്തമാണോ? ആണോ അജന്തമാണോ ധാതു? ആണ്. പിന്നെ താസിൽ അനിട്ടാണോ? ആണോ? അപ്പോ അതിൽ നിന്ന് ധല്ലിലിട്ട് വരത്തില്ല. അതാണ് ഇതിന്റെ അർത്ഥം. ഉപദേശത്തിൽ അജന്തമായിരിക്കണം, താസിൽ നിത്യാനുട്ടുമായിരിക്കണം, അതൊന്നും തള്ളിലിട്ട് വരത്തില്ല. അസമയം കഴിഞ്ഞ സൂത്രം അനുസരിച്ച് എന്താണ് തള്ളിലിട്ട് വരുമോ? വരും. അജഹ താസ്വത് ധലി അനിടോ നിത്യം അനുസരിച്ച് വരത്തില്ല. അപ്പോൾ ക്രാതി നിയമപ്രകാരം പ്രാപ്തമായ ഇട്ടിനെ ഈ സൂത്രം നിഷേധിക്കുന്നു. അടുത്ത മൂന്നാമത്തെ സൂത്രം, ഉപദേശ അത്വത, ഉപദേശ അകാരവത, താസോ നിത്യാനട, പരസ്യ ധല ഇട്ടു നസ്യ. ഉപദേശത്തിന് അകാരമുള്ള ധാതു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നിത്യാനട്ട്, എന്നുവെച്ചാൽ താസിൽ നിത്യാനട്ടുള്ള ധാതു അതിൻ്റെ പരത്തിൽ ധല്ലിന് ഇട്ട് വരത്തില്ല. ഇത് ഇട്ടിനെ നിഷേധിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ പച്ച് ധാതു, പച്ച് ധാതു സേട്ടാണോ അനിട്ടാണോ? ചാന്തത്തിൽ ഏതൊക്കെയാണ് അനിട്ടുകൾ? പച്ച മൂച്ച് വിരിച്ച് വച്ച് വിച്ച് സിച്ച ഷട്ട്. അപ്പോ ഇത്രയും ദിവസത്തെ അവധിയൊക്കെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച എല്ലാവരും പഠിച്ചിരിക്കുമെന്നാണ്. സാറിന് അവധി എന്ന് പറയുന്നത് പഠിക്കാനുള്ളതാണ് എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. ഞാനും വിചാരിച്ചു ഇഷ്ടം പോലെ അവധി എടുത്തോട്ടെ, പഠിച്ചു വരുമല്ലോ. അവധി കഴിഞ്ഞു വരുമ്പോഴൊന്നും വലിയ ഗുണമൊന്നും ചെയ്തിട്ടില്ല. അവധി ഒന്ന് രണ്ടു പേര് പഠിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവർ പഠിച്ചിട്ടില്ല. അപ്പൊ അവധി കൊണ്ട് പ്രയോജനമില്ലെന്ന് മനസ്സിലായി. അവധി ഉണ്ടായാലും അവധി ഇല്ലെങ്കിലും എല്ലാം ഒരുപോലെ തന്നെ. ഉപദേശാത്വത എന്താ പറയുന്നത്? ഉപദേശേ അകാരവത, ഉപദേശത്തിന് അകാരമുള്ള ധാതുവിനെ കുറിച്ച് പറയുന്നു. ഉദാഹരണം പച്ചധാതു അനിട്ടാണ്. താസോ നിത്യാനിട്ട്, അതെല്ലാത്തിനും ഒരുപോലെ തന്നെ നിത്യാനിട്ട് ധാതു. പരസ്യ ധല ഇന്നസ്യ, പരത്തിലിരിക്കുന്ന ധല്ലിനിട്ട് വരത്തില്ല. ഇതും എന്തിനുവേണ്ടി പറഞ്ഞു? ക്രാതി നിയമപ്രകാരം പ്രാപ്തമായ എട്ടിനെ നിഷേധിക്കണം. അവിടെ എന്താ പറഞ്ഞത്? ക്രാതികൾ ഒഴികെയുള്ള ആ എട്ട് ധാതുക്കൾ ഒഴികെയുള്ള എല്ലാത്തിനും അനിട്ടാണെങ്കിലും ലിട്ടില് ഇട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പജ് ധാതു അനിട്ടാണ്, ക്രാതിയിൽ പെടുന്നതല്ല, ഉപദേശിച്ച ആകാരമുള്ള ധാതുവാണ്, താസിന് നെത്തി അനിട്ടാണ്, ധലിലിട്ട് വരത്തില്ല. ഇപ്പോൾ കൃസൃ ഭൃ ഭ്രസ്തു ശ്രുശ്രുവോ ലിഡി എന്ന് പറയുന്ന ധാതു നിയമസൂത്രമായതുകൊണ്ട് ആ സൂത്രപ്രകാരം ലിട്ടില് പ്രാപ്തമാകുന്ന ലിട്ടിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛ താസോദ്ധല്ല അനുടോന്നിത്യം ഉപദേശ അത്വത. അതിലാദ്യത്തെ സൂത്രം നിത്യ അനുട്ട് ധാതുക്കളിൽ അജന്തധാതുക്കളിൽ ക്രാതി നിയമപ്രകാരം പ്രാപ്തമാകുന്ന ഇട്ടിനെ ധല്ലിൽ നിഷേധിക്കുന്നു. ഉപദേശ അത്വത അകാരമുള്ള ധാതുക്കൾ, പച്ച് പോലെയുള്ള ധാതുക്കൾ അനിട്ട് ധാതുക്കളിൽ ക്രാതി നിയമപ്രകാരം പ്രാപ്തമാകുന്ന ഇട്ടിനെ ധല്ലിൽ നിഷേധിക്കുന്നു. അപ്പൊ ഈ രണ്ട് സൂത്രങ്ങളും ധല്ലിൽ പ്രാപ്തമാകുന്ന ഇട്ടിനെ നിഷേധിക്കുന്നു. അനിട്ട് ധാതുക്കളിൽ ധല്ലിൽ പ്രാപ്തമാകാൻ പാടില്ല ഇട്ട്, പക്ഷേ അനിട്ട് ധാതുക്കളിലും ക്രാതി നിയമപ്രകാരം ലിട്ടിൽ പ്രാപ്തമാകുന്നു ഇട്ട്, അപ്പോൾ ധല്ലിലും പ്രാപ്തമാകുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രാതി നിയമപ്രകാരം പ്രാപ്തമാകുന്ന ഇട്ട് പ്രാപ്തമാകുന്നത് ലിട്ടിലേക്കാണ്, കേവലം ധല്ലിലേക്കല്ല. നമ്മൾ പഠിച്ചിരിക്കുന്നതനുസരിച്ച് പരസ്യതങ്ങളിൽ ലിട്ടില് ഇട്ട് വരുന്ന എവിടെയൊക്കെയാണ്? ഇതല്ലേ വാ മാ മൂന്ന് സ്ഥലത്താണ്. മൂന്ന് സ്ഥലത്തിന് എട്ടിൽ പ്രാപ്തമാകും എന്നാണ് പറയുന്നത്. അനട്ട് ധാതുക്കളിൽ ഈ എട്ടെണ്ണം ഒഴികെയുള്ളത് ക്രാദിന്മ പ്രകാരം ഈ സൂത്രം പറയുന്നതാണ്. അങ്ങനെ പ്രാപ്തമാകുന്നതിൽ ധല്ലിന് നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത രണ്ട് സൂത്രങ്ങൾ. അജസ്താസ്വത് ധലി അനടോ നിത്യം ഉപദേശേ അത്വതം. ഇതെല്ലാം പല പല ധാതുക്കളിൽ പ്രവർത്തിക്കുന്നതാണ്. ഉപദേശ അത്വത എന്ന് പറയുന്ന ഇപ്പോൾ ക്ഷീക്ക് നോക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അതിനകത്തില്ല. അതുകൊണ്ട് ആ സൂത്രമല്ല, അതിനാണ് വേറൊരു സൂത്രം പറഞ്ഞത്. ഇനി നാലാമത്തത് പറയുന്നു. ഋതോ ഭാരദ്വാജസ്യ താസോ നിത്യാനുട ഹൃദന്താദേവ ധലോ നേട്ട് ഭാരദ്വാജസ്യ മതേ. ഇത് ഭാരദ്വാജൻ എന്ന് പറയുന്ന വൈയാകരന്റെ അഭിപ്രായം പറയുകയാണ്. താസു നിത്യാനട്ട് എന്ന് പറയുന്ന ഈ മൂന്ന് സൂത്രങ്ങൾ ഒരുപോലെ തന്നെ നിത്യാനട്ട് ധാതുക്കളിൽ ധലിന് ഇട്ട് നിഷേധിക്കുന്നത് ഹൃദന്തത്തിന് മാത്രമേ പാടുള്ളൂ. ധലിന് ഇട്ട് നിഷേധിക്കുന്നത് ഹൃദന്താദേവ എന്നാണ് ഭാരതരാജൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കണം, ധല്ലിന് ഇട്ട് നിഷേധിക്കുന്ന എവിടെയൊക്കെയാണ്? ധല്ലിന് ഇട്ട് നിഷേധിക്കുന്ന പ്രധാന സൂത്രം ഏതാണ്? ഏകാച ഉപദേശ അനുദാത്ത. അത് അത് നിഷേധിക്കുന്നു. അപ്പോ ഭാരദ്വാജൻ പറയുന്നു, ധല്ലിനിട്ട് നിഷേധിച്ചു കഴിഞ്ഞാൽ അത് എവിടെ നിഷേധിക്കാവൂ? ഹൃദന്ത ധാതുക്കൾക്കേ നിഷേധിക്കാവൂ, വേറൊന്നിനും നിഷേധിക്കാൻ പാടില്ല. ഇനി ക്രാതി നിയമപ്രകാരം എന്ത് വരുന്നു? ധല്ലിലിട്ട് വരുന്നു. അപ്പോ അടുത്ത അജസ്താസ്വ ധല്യ അനുടോ നിത്യം, അജന്ത ധാതുക്കൾക്ക് എന്ത് വരുന്നു? ഇട്ടിനെ നിഷേധിക്കുന്നു. അപ്പൊ വീണ്ടും രണ്ടാമത് ഇട്ട് നിഷേധിക്കുന്ന സൂത്രമാണ് അജസ്താസ്വത് ധല്യ അനുടോ നിത്യം. ധല്ലിൽ ഇട്ടിനെ നിഷേധിക്കുന്ന രണ്ടാമത്തെ സൂത്രമാണ് അജസ്താസ്വത് ധലി അനുടോ നിത്യം. ആദ്യത്തെ സൂത്രം ഏതാണ്? ഈ സൂത്രം അജന്ത ധാതുക്കളിൽ ഇട്ടിനെ നിഷേധിക്കുകയാണ്. ഭാരദ്വാജൻ പറയുന്നു, അജന്ത ധാതുക്കളിൽ അങ്ങനെ ഇട്ടിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഏതെന്ത് ഏതിനെ വരാവൂ? ഹൃദന്തത്തിനെ വരാവൂ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതിനെല്ലാം ഇട്ട് വരാം. അപ്പൊ ഭാരദ്വാജ നിയമം അനുസരിച്ച് ക്ഷി ധാതുവിൽ ഇട്ട് വരുമോ നിഷേധിക്കുമോ? ഇട്ട് നിഷേധം. നിഷേധം ഭാരദ്വാജം പറയുന്നതനുസരിച്ച് ഇട്ട് നിഷേധിക്കുമോ? നിഷേധിക്കത്തില്ലേ? കാരണം ഭാരദേവം പറയുന്ന ഹൃദന്തത്തിനെ നിഷേധിക്കാവൂ എന്നാണ്. പക്ഷിധാതുവിനെ നിഷേധിക്കൂ? ഇല്ല. അജന്തത്തിന് നിഷേധിച്ചാല് ക്ഷിധാതുവിന് നിഷേധം വരേണ്ടാണ്. ആദ്യം ഏകാച ഉപദേശാനുദാത്ത നിഷേധം വരുന്നു. നിഷേധം വന്നാലും ക്രാതി നിയമപ്രകാരം ഇട്ട് പ്രാപ്തമാകുന്നു. അപ്പൊ വീണ്ടും അജസ്താസുദ്ധല്യനോടോ നിഷേധിച്ചു. അപ്പൊ ഭാരദ്വാജ നിയമം എന്താ പറയുന്നത്? അങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അത് ഹൃദന്തത്തിനെ നിഷേധിക്കാവൂ. ഇപ്പൊ ഭാരദ്വാജൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു വ്യക്തിയുടെ അഭിപ്രായമാകുമ്പോൾ എന്തുവരും? വികല്പമാകും. അപ്പൊ ഭാരദ്വാജന്റെ നിയമം അനുസരിച്ച് ഹൃദന്തത്തിൽ നിഷേധം പ്രാപ്തവും. അപ്പോ ക്ഷീധാതുവിന് നിഷേധം ഭാരദ്വാജ നിയമം അനുസരിച്ച് നിഷേധിക്കൂ? ഇല്ല. പക്ഷേ അജസ്താദുദ്ധല്ലോ നിത്യം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാപ്തമാകും. അപ്പോൾ വികല്പമാകും. അതുപോലെ തന്നെ ഉപദേശ്യത്വത അകാരമുള്ള ധാതുക്കളും അതുപോലെ തന്നെ സംഭവിക്കും. ഭാരതവചം പറഞ്ഞിരിക്കുന്നത് തല്ലിലിട്ട് നിഷേധിക്കുകയാണെങ്കിൽ ഋന്ദത്തിനെ നിഷേധിക്കാം. അപ്പോൾ പച്ച ധാതു അതിന് നിഷേധം വരുമോ ഭാരദ്വാജന്റെ മതമനുസരിച്ച്? പക്ഷേ ഉപദേശ്യത്വത പ്രകാരം. അപ്പോ ഇനി തല്ലിലിട്ട് വരുമ്പോൾ കുത്തിയിരുന്ന് ആലോചിക്കണം. ഉപദേശ അത്വത അജസ്താത്വല്ലോ നിത്യം ഋതോപാരദ്വാസ ഏത് ഏതൊക്കെ എങ്ങനെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് വരുന്നു എന്നുള്ളത് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു. എന്നുവെച്ചാൽ 1, 2, 3, 4 ഈ 4 സൂത്രങ്ങളും കുറഞ്ഞ പക്ഷം ഇരുന്നാലേ ദള്ളിലിട്ട് വരുന്നു ഇല്ലേ എന്നറിയാൻ കഴിയത്തുള്ളൂ. അത് കുറച്ച് പ്രയാസമാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി ഭട്ടോജി ദീക്ഷിതർ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അത് പഠിച്ചു വെച്ചാൽ സംഗതി എളുപ്പം. വേറെ ഒന്നും പിന്നെ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. സൂത്രം അറിഞ്ഞിരിക്കണം, പക്ഷെ പാട്ടുകൊണ്ട് കാര്യം നടക്കും. തേന അന്യസ്യ സ്യാദേവ എന്ന് വെച്ചാൽ ഋദന്തം അല്ലാത്തതിനെല്ലാം ഇട്ട് വരും. അയമത്ര സംഗ്രഹ എന്ന് വെച്ചാൽ ഈ 4 സൂത്രങ്ങളുടെയും ആശയത്തെ ഇവിടെ സംഗ്രഹിച്ചിട്ടുണ്ട്. ഈ 4 സൂത്രങ്ങളിലും എന്താ വിധിക്കുന്നു എന്നുള്ള ഈ ഒന്നിൽ നിന്ന് മനസ്സിലാക്കാം. എന്താണ് അജന്തു അകാരവാൻ വായ താസ്യനട് ധലി വേട്ടയം ഹൃദന്ത ഈദ്രൻ നിത്യാനട് ക്രാദ്യന്യൂരടി സേഡ്ഭവയെ. അതിൽ ക്രാതി നിയമത്തെ കുറിച്ച് പറയണം. ക്രാദ്യന്യൂലടി സേഡ് ഭവേത്, ക്രാദികൾ ഒഴികെയുള്ള എല്ലാ അനുട്ടുധാതുക്കൾക്കും ലെട്ടില് ഇട്ടുവരും. അനുട്ടുധാതുക്കളാണ് പ്രത്യേകം ഓർക്കണം. സേട്ട് ധാതുക്കൾക്ക് എന്തായാലും ഇട്ടുവരും. അനുട്ടുധാതുക്കളെ കുറിച്ച് പറയണം. ക്രാദ്യന്യൂലടി സേഡ് ഭവേത്, ക്രാദ്യന്യൂലടി സേഡ് ഭവേത്. ക്രാദിഭ്യോ അന്യധാതുഭ്യ ലിട്ടി ഇട്ട് ഭവത്തേവ എന്നാണ് എൻ്റെ അർത്ഥം. ക്രാദി എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കണം. 8 ധാതുക്കളാണ്. കൃ സൃ ദൃ വൃ സ്തു ദൃ സൃ ശ്രുവ. ക്രാദിഭ്യോ അന്യ ക്രാദ്യന്യോ, ക്രാദികളിൽ നിന്നും. അങ്ങനെ അന്യഹ, അത് മേളിനോട് അന്വയിക്കണം. മേളിനോട് അന്വയിക്കുമ്പോൾ ശരിയാവും. എന്താണ് യഹ അജന്ത അകാരവാൻ വാ അത് അജസ്താദ്വത് താസ്വത് ധല്യനടോ നിത്യം, അതിനു വേണ്ടിയിട്ട് അജന്ത എന്ന് പറഞ്ഞു. ഉപദേശി അത്വത അതിനു വേണ്ടിയിട്ട് അകാരവാനെന്ന് പറഞ്ഞു. അപ്പൊ യഹ ധാതു അജന്ത അകാരവൻ വാ എന്നാണ്. ഏതൊരു ധാതുവാണോ അജന്തം അല്ലെങ്കിൽ അകാരവാൻ ആയിരിക്കുന്നത് എന്നെടുക്കണം. യഹ അജന്ത അകാരവാൻ ബാ, ഏത് ധാതുവാണോ അജന്തം അല്ലെങ്കിൽ അകാരവാനായിരിക്കുന്നത്. അജന്തം അല്ലെങ്കിൽ അകാരവാൻ എന്ന് പറയുന്നത് ഈ 2 സൂത്രങ്ങളുടെ അർത്ഥം. യഹ ധാതുഹു അജന്ത അകാരവാൻ ബാ താസി അനട്, താസിൽ അനട്ടുമായിരിക്കുന്നത് എന്ന് വെച്ചാൽ അനട്ട് ധാതുക്കളെ എടുക്കാൻ വേണ്ടി പറയുന്നു. അപ്പൊ താസി അനട്ട് യഹ, താസിൽ അനട്ടായിരിക്കുന്ന ഏത് ധാതുവാണോ അത് അജന്തമല്ലെങ്കിൽ അകാരമുള്ളത് അത് ധലിവേട്ടു. പിന്നെ വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ധല് പരത്തി വരുമ്പോൾ അത് വേട്ടായിരിക്കും. വികൽപ്പേന ഇട്ട് വരും. എന്ന് വെച്ചാൽ 2 രൂപം വരും, ഇട്ട് വരുന്നതും വരാത്ത. അജന്തത്തിന് ഉദാഹരണം ക്ഷീ തന്നെ. അനുട്ട് ധാതുവാണോ അതുകൊണ്ട് ധല്ല് വരുമ്പോൾ അവിടെ വികല്പമായിട്ട് എട്ട് വരും. അകാരവാന ഉദാഹരണം പച്ചധാതു വേണം, അതിനും എന്ത് വരുന്നു? ധല്ല് വരുമ്പോൾ വികല്പമായിട്ട് ഇട്ട് വരും. അതാണ് അജന്ത അകാരവാൻ വാ യഹ താസി അനട്ട്, യഹ താസി അനട്ട് അജന്ത അകാരവാൻ വാ ധലിവേട്ട് ധലിവരെ വികല്പേന ഇട്ട് സ്യാ. അപ്പം അത് വ്യക്തമായി. അത് രണ്ട് സൂത്രത്തിൻ്റെ അർത്ഥം ഏതിൻ്റെ? അജസ്താസ്വത് ധലി അനടോ നിത്യം, പിന്നെ ഉപദേശേ അത്വത. ഈ രണ്ടെണ്ണത്തിൻ്റെ അർത്ഥമാണ് പറഞ്ഞത്. എന്താണ്? അജന്ത അകാരവാൻ വാ യഹ താസി അനട്ട് ധലി വായിട്ട് ഋതന്ത ഈദൃങ് നിത്യാനിട്ട്. ഋതവ ഭാരദ്വാജസയുടെ അർത്ഥം പറയുന്നു. ഈദൃങ് ഋതന്ത യഹ ഈദൃങ് എന്ന് പറഞ്ഞാൽ അല്ല താസ്യനട്ട് ഈദൃക് ഇപ്രകാരം എപ്രകാരം യഹ താസ്യനട്ട് ഋതന്ത ഭാരദ്വാജസയുടെ അർത്ഥം പറയാണ് ഏതൊരു ധാതുവാണോ ഋതന്തമായിരിക്കുന്നത് താസിൽ അനട്ടായിരിക്കുന്നത് അത് നിത്യാനട്ട് നിത്യം അനട്ടായിരിക്കും ഋതന്തമാണെങ്കിൽ. എന്നുവെച്ചാൽ ഋതന്ത ധാതുക്കൾക്ക് ധല്ല് വരവിരിക്കും, എട്ട് വരത്തില്ല. ഉദാഹരണം കൃധാതുവിനെ എടുക്കുക, ഡുക്കറിഞ്ഞ് കരണേ. ക്രാദികൾ അല്ലെങ്കിൽ കൃതന്നെ എടുത്താൽ മതി. ക്രാദികളിൽ അവിടെ പറഞ്ഞു എന്താണ്? ക്രാദിഭ്യേവ ലിട്ട് ഇന്നസ്യ ലിട്ടിലിട്ട് നിഷേധിക്കുന്നത് ക്രാദികളിലെ നിഷേധിക്കൂ എന്ന് പറഞ്ഞു. ഇപ്പൊ കൃതിന് എന്തായാലും ലിട്ടിന് നിഷേധം വരും. പിന്നെ ഭാരദ്വാജൻ എന്താ പറയുന്നത്? അനട്ട് ധാതുക്കൾക്ക് ഋതന്തത്തിന് ഇട്ട് വരത്തില്ല. അപ്പൊ അത് പ്രകാരവും ഇട്ട് നിഷേധം വരും. അപ്പോ ഋതന്ത ധാതുവിന് നിത്യാനിട്ടാണ്. അതാണ് ഋതന്ത ധാതുക്കൾ ഈദൃങ് താസന അനുട്ടായ ധാതുക്കൾക്ക് നിത്യാനുട്ട് നിത്യമായി എട്ട് നിഷേധം വരും, അവിടെ ഇട്ട് വരത്തില്ല. പിന്നെ ക്രാദി നിയമം പറയുന്നു ക്രാദ്യന്യോലടി സേദ്ഭവേ ക്രാദ്യന്യഹ ക്രാദ്യന്യമായി ഏത് ധാതുണ്ടോ ആ ധാതുക്കൾക്കെല്ലാം ലിട്ടില് ഇട്ട് വരും. അപ്പോൾ ഒരു ധാതു വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് അജന്തമാണോ എന്ന് നോക്കുക. അനിട്ട് ധാതു അജന്തമാണോന്ന് നോക്കുക. അജന്തമാണെങ്കിൽ തല്ലിൽ വികല്പമായിട്ട് ഇട്ട് വരും. അകാരമുള്ള ധാതുവാണോന്ന് നോക്കുക, അതാണെങ്കിലും തല്ലിൽ വികല്പമായിട്ട് ഇട്ട് വരും. ഋതന്ത ധാതുവാണോന്ന് നോക്കുക, തല്ലിലിട്ട് വരത്തില്ല. ഇത്രയും കഴിഞ്ഞാൽ ബാക്കിയുള്ള അനട്ട് ധാതുക്കൾ ക്രാദികൾ ഒഴികെയുള്ള എല്ലാത്തിനും ഇട്ട് വരും. ഓരോ ധാതു വരുമ്പോൾ ഇത് അവിടെ പരിശോധിച്ചാൽ മതി. ഉദാഹരണം ക്ഷിധാതു തന്നെ അജന്ത ധാതുവാണ്, അകാരവാനല്ല, ഋതന്തുമല്ല. അജന്തമാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, അജന്തോ അകാരവാൻ വായ താസ്യനട്ട് ധലി വേട്ട്. അജന്തമായതുകൊണ്ട് അവിടെ ധല്ലില് വികല്പമായിട്ട് ഇട്ട് വരും. നേരത്തെ കൃധാതുവിന്റെ രൂപം നമ്മൾ ചെയ്തതാണ്, ചക്കാര ചക്രതുഹു ചക്രുഹു ചകർത്ഥ ഋദന്ത ധാതുവാണ് അവിടെ പറഞ്ഞെന്താണ് ഋദന്ത ഈദ്രങ് നിത്യാനട്ട് കൃധാതു അനട്ടായതുകൊണ്ട് അവിടെ ധല്ല് വരവിരുന്നപ്പോൾ നിത്യമായി അനട്ട് വന്നു. ഇപ്പൊ നിത്യമായി അനട്ട് വരുന്ന ഋദന്തത്തിനേ ഉള്ളൂ. പിന്നെ ക്രാദികൾപ്പെട്ട ധാതുക്കൾക്കും ധല്ലിലിട്ട് ലിട്ടില് ധല്ലിലും ലിട്ടിലിട്ടു വരത്തില്ല. ബാക്കി പറയുന്നത് അജന്തോ അകാരവാൻ വാ താസിനിട്ട് അത് ധല്ലിനു വേണ്ടി പറയുകയാണ്. അതുകൊണ്ട് വാ മകൾ എന്ത് സംഭവിക്കും? വായും മായും വരുമ്പം അനട്ട് ധാതുവാണ്, വായോ മായോ പരത്തി വരുന്നു. എങ്ങനെ ഇട്ട് വരുമോ വരത്തില്ലേ? എങ്ങനെ എങ്ങനെ വരും? ക്രാദി നിയപ്രകാരം ക്രാദ്യന്യോരടി സേഡ് ഭവേതെന്ന് പറഞ്ഞു. ക്രാദി ഒഴികെയുള്ള എല്ലാത്തിനും ലിട്ടിൽ ഇട്ട് വരുമെന്ന് പറയുമ്പോൾ വാമാക്കിട്ട് വരും. അത് ധല്ലിനു വേണ്ടി പറയുന്നതല്ലല്ലോ. ക്രാദി നിയമത്തിൽ എന്താ പറഞ്ഞത്? അന്യസ്മാത് ലിട്ടഹ അനടോപിസ്യ, അനട്ടാണെങ്കിൽ ഇട്ട് വരുമെന്നാണ് ക്രാദി നിയമം പറയുന്നു. ധല്ലിനു വേണ്ടിയല്ല, അത് ലിട്ടിന്റെ കാര്യം പറയും. ഉദാഹരണം ഇപ്പൊ ക്ഷീതാതു എടുക്കുക. ക്ഷീതാതു അജന്തമായതുകൊണ്ട് എന്ത് നോക്കണം? അജന്തോ അകാരവാൻമായ താസിനട് ധലി വേട്ട് വീൽപ്പിട്ടായി. വാമാ വരുമ്പോഴോ? ഇവിടെ ധല്ലിന്റെ കാര്യമല്ല പറയുന്നത്, ക്രാദ്യന്യോലടി സേഡ് ഭവേ അവിടെ ഇട്ട് വരും. അപ്പോ ഈ മൂന്ന് സൂത്രങ്ങൾ അജസ്താസ്വദ്ധല്യനുടോ നിത്യം ഉപദേശി അത്വത ഋതോ ഭാരദ്വാജ് ഇതെല്ലാം ധല്ലിനെ സംബന്ധിച്ചുള്ളതാണ്. കൃസൃബ്രുബ്രസ്തുദൃശ്രുശ്രുവോലടി എന്ന് പറയുന്നത് ധല്ലിനെ സംബന്ധിച്ചല്ല പറയുന്നത്, പൊതുവെ ലെട്ടിനെ സംബന്ധിച്ചാണ്. അപ്പോ ഇത്രയും ധാതുക്കൾ ഒഴികെയുള്ള കൃസൃബ്രുബ്രസ്തുദൃശ്രുശ്രു ഒഴികെയുള്ള അണ്ട് ധാതുക്കൾക്കെല്ലാം വാമായിലിട്ട് വരും. അതുകൊണ്ട് ക്ഷീധാതുവിന് എന്തുവരും? ക്രാദി നിയമപ്രകാരം ലിട്ടില് എല്ലാത്തിനും വരുമെന്ന് പറഞ്ഞുകൊണ്ട് അതിനും വരും. അത് വായിലും മായിലും ഇട്ട് വരും. പക്ഷെ ധല്ല് വരുമ്പോൾ ഇവിടെ അജന്തോ ഈ കാര്യം മാത്രം ഓർത്താൽ മതി. അജന്തോ അകാരവാൻമായ താസ്യ അനട്ട് ധലി വേട്ട്, അനട്ട് ധാതുവാണെങ്കിൽ ധല്ലിൻ്റെ വികല്പമായിട്ടിട്ട് വരും. വൃദന്തമാണെങ്കിൽ ഇട്ട് ഇട്ട് ഇല്ല. വാ മകളിൽ ക്രാദികൾ ഒഴികെയുള്ള എല്ലാ അനട്ട് ധാതുക്കൾക്കും ഇട്ട് വരും. അതാണ് മൊത്തം മനസ്സിലായത്. അജന്തോ അകാരവാൻവായ തസ്യനട് ധലിവേട്ടയം ഋദന്ത ഈതൃ നിത്യാനട് ക്രാദ്യന്യോലടി ദേഭവി. പിന്നെ വേറൊന്നുകൂടെ മനസ്സിലാക്കണം, ഇതെല്ലാം ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് പരസ്മേത പ്രക്രിയ അനുസരിച്ചാണ്. ആത്മനേയപദത്തിൽ നമ്മൾ എത്തിയില്ല, അതവിടെ വരുമ്പോൾ നോക്കാം. ഈ പറയുന്ന ധല്ലെന്ന് പറയുന്ന ഇവിടെ പരസ്യയോഗത്തിലാണ്. ഇത് ഒരു കുറച്ച് ധാതുക്കൾ ഉദാഹരണം ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമാവും. ഇപ്പോൾ അവ്യക്തത ഉണ്ടെങ്കിലും ഓരോ ഉദാഹരണങ്ങൾ വരുമ്പോൾ ഈ പാട്ടൊന്ന് പാടിക്കൊടുത്താൽ മതി, സംഗതി ക്ലിയറാവും. പാടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പാട്ട് നിർബന്ധമാണ്. അപ്പോ ക്ഷിധാതു ധല്ല് പരത്തിൽ വന്നു, ക്ഷി ധല്ല് ലളിതാതു അനഭ്യാസ്യ ദിത്വം അഭ്യാസേ ഓസ്തു ചർത്തും അഭ്യാസേ ചർച്ച ക്ഷി ധ അർദാസിട്ട് വലാദേഹേ ഇത് ഇത് പ്രാപ്തൗ ഏകാച്ചുപദേശേ അനുദാത്താതിട്ട് നിഷേധേ സതി അജന്തോ അകാരവാൻവായത്താസിനടുധലിവേട്ടയം ഇതി യുക്തത്വാ അജന്തക്ഷിതാതോഹോ ധലി വേട്ട് വികൽപ്പേനയിട്ട് വായിട്ട് ഇട്ട് പക്ഷേ ചിക്ഷി ഈ ധല് ചിക്ഷി ഈത്യത്ര ചിക്ഷി ഈത്യത്ര സർവധാതുക അർദ്ധാതു ഗുണ അയ്യാദേശ ചിക്ഷീധ ചിക്ഷീധ അത്ര അജസ്സിനു ധാതുബ്രാമ്യോരിയങ്ങോങ്ങോ ഇതിനഭവതി കസ്മാ അച് വർത്തത ഇട്ട് ചിക്ഷി ഈ ഗുണാഭാവേവ സർവധാതാർത്ഥാദി ഗുണാഭാവേവ തസ്യ സൂത്രസ്യ പ്രവൃത്തി ഭവതി അത്ര ഗുണേ സതി അയ്യാദേശേ ചിക്ഷീധ ഇത്യേവ ഭവതി ഇട്ട് അഭാവേ ചിക്ഷീധ ഇത്യത്ര ചിക്ഷീധ ഇത്യത്ര കിം ഭവതി സർവധാതാർത്ഥാദി ഗുണേ ചിക്ഷേധ ചിക്ഷീധ ചിക്ഷേധ ചിക്ഷി പൂർവദേവ അധിസ്ഥിത്യത്ര അജിഷ്ണു ധാതു ബ്രുവാം യോരിയങ്ങാദേശകൃതി ചിക്ഷി അധുഹു ചിക്ഷി ആ ഇയങ്ങികൃതി ചിക്ഷിയ ഉത്തമവർഷേ ചിക്ഷി നല്ലെത്തിയത്ര നല്ലുത്തമോ വാ ഇത് വികൽപ്പേന നെത്വാ വൃദ്ധോ ആയാദേശേ ചിക്ഷായ വികൽപ്പേന സൂത്രം ചിക്ഷി ആയിത്യത്ര ഗുണേ അയ്യാദേശേ ചിക്ഷയ ചിക്ഷായ ചിക്ഷയ ചിക്ഷി വായിത്യത്ര ക്രാദ്യന്യോ ലടി സേഡ് ഭവേദി തുക്തത്വാദ് ക്ഷേതി ധാതു ക്രാദിഷു അനന്തർഭാവാത് അനുത്വേ അവി അത്ര ഇടാഗമഃ ഇടാഗമേ കൃതേ യങ്ങികൃത ചിക്ഷീവ ചിക്ഷീമ അത്ര കിത്വാ ഗുണാഭാവ അത അജിസ്സിനു ധാതുബ്രാമ്യോരിയങ്ങോ ഇതി യങ്ങികൃത ചിക്ഷീവ ചിക്ഷീമ അത്ര വ മോസ്തു ക്രാദിനിയമാത് ഇട്ട് ധനി അജന്തത്വാ അജന്തു അകാരവാൻവാ താസേനയുടെ തലി വീട്ട് ഇത് നിയമകരണ വികൽപ്പേന ഇട്ട് ലുട്ടി ക്ഷിധാതു ക്ഷി ലുട്ടികേന സൂത്രേണ ഭവതി ലുട്ട് ലുട്ട് ക്ഷി ലുട്ടി ദിസ്ഥിതേ സൂത്രം ലുടപ്രഥമസ്യഡാരോരതഹേതിഡാകൃതേ സതാസ്രലുടോഹോയിതിതാസികൃതേ അനന്തരം അർദാസുശേഷഃ അർദാസുട്ടുവലാദൈതിഡിപ്രാപ്തോ കിംഭവതി കിംഭവതി ഏകാച്ചുപദേശേ അനുദാതാദിട്ടനിഷേദേ ക്ഷീതായിത്യത്ര കിംഭവതി സർവധാതുക അർദ്ധാതു വേദി ഗുണേകൃതേ ക്ഷേത ക്ഷേത രൗ അത്ര കിംഭവതി ഈച്ച ക്ഷേത്ത ഡാ എത്ര കിംഭവതി വിത്ത് സാമർത്ഥ്യ ആവശ്യമായിട്ടുള്ള ക്ഷേത്താരോ ഇത്യത്ര ക്ഷേത്താ അത്ര ക്ഷേത്താ ക്ഷേത്താസ് രസ ഇത്യത്ര കിം ഭവതി ടീച്ചർ ക്ഷേത്താസി ഇത്യത്ര താസസ്തിയുള്ളോ ക്ഷേതാസി ക്ഷേതാസ്ഥ ക്ഷേതാസ്മി ക്ഷേതാസ്വഹ ക്ഷേതാസ്മഹ അല്ലട്ട് കേന സൂത്രണ ഭൂതി ലുട്ശേഷേച്ച അല്ലട്ട് തിപ്പ് സത്താസുടോ അർദ്ധാവതി ശേഷം അർദ്ധാവതി ഇട്ട് പോലാതെ ഇതി പ്രാപ്തോ കിം ഭവതി ചോദിച്ചു ഇട്ട് നിഷേധേ ക്ഷേഷ്യതി ക്ഷേഷ്യത ക്ഷേഷ്യന്തി ക്ഷേഷ്യതി ക്ഷേഷ്യത ക്ഷേഷ്യത ക്ഷേഷ്യാമി ക്ഷേഷ്യാവാക്ഷി തിപ് ോട്ടോ നങ്ങൂത്ത് ക്ഷീത്തി ഇതി സ്ഥിതി കിം ഭവതി കർത്തരി ശപ്പ് അനന്തരം സർവദാദാദിയോ ഗുണം അയ്യാദേശം ക്ഷേയ തി എത്ര ഏരു ക്ഷയ്യത്തു ക്ഷയ തുഹ്യോ താതങ് ആശിഷ്യൻ നിദരസ്യാം ക്ഷയത്താ ക്ഷയതു ക്ഷയതാ ക്ഷയ അനന്തരം ലോഡോ ലങ്ങു തസ്സത്സമിമാം ക്ഷയത്താം ക്ഷയ ജി ജോന്ത ഏരു അതുകൊണ്ട് ക്ഷയന്തു ക്ഷി ക്ഷയ സി സേഹവിച്ച അതോഹേഹേ ക്ഷയ തുഹ്യുതാ ക്ഷേതാത് ക്ഷയത്തം ക്ഷയത ക്ഷയാ മേർണീത്യത്ര കിം ഭവതി അടുത്ത് മത്സ്യപ്പിച്ച അനന്തരം ക്ഷയാ നീ എന്ന സൂത്രേണ ആനി ആനിലോട്ട് ഇത് ഭവതി അത്ര അത്ര ഉപസർഗം വർത്തദേവ അക്കുപ്പാണു വായപി ക്ഷ രഷാഭ്യാം പരസ്യ മകാരസിന അക്ഷയാണി ക്ഷയാവ ഇത്യത്ര നിത്യങ്കിത അക്ഷയാവ അടുത്ത മത്സ്യപ്പിച്ച സർവത്ര ക്ഷയാം ലങ്ങി ക്ഷി തിപ്പ് ശപ്പ് ഗുണം അയാദേശം ക്ഷയ തി ഇത്യത്ര കിം ഭവതി ഇതസ്ലോഭ അനന്തരം ലുങ് ലങ് ലങ് ഷഡ്ദാത അക്ഷയത് അക്ഷയതാം അക്ഷയൻ അക്ഷയ അക്ഷയതം അക്ഷയത അക്ഷയം അക്ഷയാവ അക്ഷയാം വിധിലിംഗി ക്ഷി തിപ്പ് ശപ്പ് ഗുണം അയ്യാദേശം ക്ഷയ തീത്യത്ര യാസു പരസ്യേഷു ദാത്വങ്ങിച്ച അതോ ഏഹ ഈ ഗുണ ക്ഷയേ തി ഇതസ്വീകാരലോപ ക്ഷയേത് ക്ഷേതാം ക്ഷേഹു ക്ഷേ ക്ഷേതം ക്ഷേത ക്ഷേയം ക്ഷേവ ക്ഷി തിപ്പ് അനന്തരം ആശിഷില്ലെങ്കിൽ അർദ്ധവസഞ്ജ അനന്തരം ലിംഗാശേഷി ഗതാശേഷി യാസു പരസ്മേഷു ഉദാത്തം ക്ഷി യാസ്ത് ഇതസ്തി കാർലോഭ ക്ഷു യാസ്ത് ഇത്യത്ര സ്കോസമയോദ്യവരന്തേജി സകാർലോഭ ക്ഷി യാദ് ഇത്യത്ര അകൃസാർവധാതുകയോ ദീർഘ അജന്താംഗസ്യ ദീർഘോ യാദവ് പ്രത്യയേ നതു കൃത് സാർവധാതുകയോ അജന്താന്ത അംഗസ്യ ദീർഘ ഇതാണ് സൂത്രം വിധിക്കുന്നത്. അജന്തമായ അംഗത്തിന് ദീർഘം വിധിക്കും. ദീർഘ എന്നുണ്ട്. ഇപ്പോൾ അച്ചസ്റ്റ പ്രകാരം അച്ഛൻ എന്ന് വരും അംഗത്തിന്റെ വിശേഷണം. തദന്തവതി വന്നു അജന്തമായ അംഗത്തിന് ദീർഘം വരും. എന്താണ് യാദവ് പ്രത്യയേ യകാരാദവ് പ്രത്യയേ പരേ എവിടെ വരത്തില്ല എന്ന് പറയുന്നു. നതു കൃത് സാർവധാതുകയോ സാർവധാതുകേ പരേ ദീർഘോ നഭവതി ഏവം കൃതന്ത കൃത് പ്രത്യയേ പരേ കൃതന്തേഷു അപ്പി ദീർഘോ നഭവതി അത്ര കൃതന്തം. അജന്താംഗത്തിന് ദീർഘം വരുന്നു. അജന്തമായ അംഗം ഏതാണ്? ക്ഷി. അങ്ങനെ ദീർഘം വരുമ്പോൾ ഈക്ക് ദീർഘം എന്ന് വരും ഈ എന്ന് വരുന്നു. യാദവ് പ്രത്യയം യകാരാദിയായ പ്രത്യയം പരമിരിക്കുമ്പോൾ ഇവിടെയുണ്ട് യാസുട്ട്. പക്ഷിക്ക് ദീർഘം എന്നാൽ എന്തൊരു സ്ഥാനേന്തരതമ ഈയുടെ സ്ഥാനത്ത് എന്തുവരും? ഈ വരും. ഇപ്പൊ എന്തായ ക്ഷിയാത് ക്ഷിയാസ്ഥാം ശേഷസംഭവം പൂർവ്വദേവ ക്ഷിയാത് ക്ഷിയാസ്ഥാം ക്ഷിയാസോ ക്ഷിയാഹ ക്ഷിയാസ്ഥം ക്ഷിയാസ്ത ക്ഷിയാസം ക്ഷിയാസ്വ ക്ഷിയാസ്മ. അടുത്ത് ക്ഷി ലുങ്. ചിലുങ്ങി ചിലേസിച്ച് അത്ര അർദ്ധാതു ശേഷ അർദാസ് ഇട്ട് വലാതെയ്തിട്ട് പ്രാപ്തവും കിംഭവതി ഇട്ട് നിഷേധേ തീ ഇത്യത്ര ഇതസ്ഥിതികാരലോപേ കിംഭവതി അസ്ഥിശിവൃത്ത ഈടാകമേ ഇട്ട് അത്ര ഭവതി അഥ ഇടയിട്ടുന്ന ഭവതി ക്ഷി സിച്ച് ഈട്ടത്ത് ലുങ്ലങ്ങും ഷടുതാത്ത ആ ക്ഷി സിച്ച് ഈട്ട് അക്ഷി സിച്ച് ഇത് സ്ഥിത അനന്തരം ഭവതി സിജവൃദ്ധി പരസ്യവിപദേശു ഇഗന്ധാംഗസ്യ വൃദ്ധി സ്യാത് പരസ്യവിപദേശിച്ച് അത്ര വൃദ്ധി ഭവതി അത്ര സിച്ച് പരസ്മൈപദേ പരേ സിചി പരേ അത്ര തീ ഇതി പരസ്മൈപദം വർത്തത പരസ്മൈപദേ പരേ സിച്ച് അത്ര വർത്തത സ് ഇതി സ് ഈട്ടത്ത് ഇത് സ്ഥിതി പരസ്മൈപദേ സിചി വർത്തത ഇഗന്ധാംഗസ്യ വൃദ്ധി സ്യാത് അത്ര ഇഗന്ധാംഗം ഭവതി ക്ഷി വൃദ്ധി അച്ചസ്റ്റ സൂത്രേണ ഇഗന്ധസ്യ അംഗസ്യ ഇതി ലഭ്യത ഇഗന്ധമായ അംഗത്തിന് വൃദ്ധി വരുന്നു. ക്ഷി എന്ന് പറയുന്നത് ഇഗന്ധമായ അംഗമാണ്. പരത്തിലെന്ത് പറഞ്ഞു? പരസ്മയോധം പരമുള്ള സിച്ച് പരത്തിലിരിക്കണം. എന്നുവെച്ചാൽ സിച്ചിന്റെ പരത്തിൽ പരസ്യബോധം. അങ്ങനെ ഇരിക്കുമ്പോൾ വൃദ്ധി വന്നാൽ ഈക്ക് വൃദ്ധി വന്നാൽ എന്തുവരും? ഐ. അപ്പൊ അക്ഷി എന്നുള്ള എന്തായി മാറും? അക്ഷയ്. പരത്തിലെന്തായിരിക്കുന്നത്? സിച്ച്. ഇട്ടില്ലാത്തോണ്ട് എന്തിരിക്കും? സിച്ച്. അപ്പൊ അക്ഷയ്സ്. അതിന് ശത്വം വന്നാൽ അക്ഷയ്ഷ്. അതിന്റെ പരത്തിൽ എന്തിരിക്കുന്നു? ഈട്ട്. അക്ഷയ്ഷി. അതിന്റെ പരത്തിൽ എന്തിരിക്കുന്നു? ത്. ഇത് സ്വീകാരം പോയി. അപ്പൊ അക്ഷയ്ഷീ അത്ര സർവത്ര വൃദ്ധി ഭവതി. പരസ്മീപദ പരക സിച്ച് പരത്വ അക്ഷൈ ക്ഷീർ അക്ഷൈഷ്ഠാം ഇത്യത്ര ഷ്ടുത്വേ അക്ഷൈഷ്ഠാം അക്ഷൈഷ് അക്ഷൈഷു അക്ഷൈ ഷീ അക്ഷൈഷ്ഠം അക്ഷൈഷ്ഠ അക്ഷേഷം അക്ഷേഷ്വ അക്ഷേഷ്മ സർവത്ര വൃദ്ധി പോകും. ഋങ്ങി ആക്ഷീസ്യ സർവധാതാർത്ഥാതയോ ഗുണ അക്ഷേഷ്യ ഇട്ടുന്ന അക്ഷേഷ്യത് ഇതസ്തികാരലോപ അക്ഷേഷ്യത് അക്ഷേഷ്യതാം അക്ഷേഷ്യൻ അക്ഷേഷ്യ അക്ഷേഷ്യതം അക്ഷേഷ്യത അക്ഷേഷ്യം അക്ഷേഷ്യാവ അക്ഷേഷ്യമാണ്.